മൂന്ന് പതിനാല് സൂത്രം 32 ഏവം മുക്തിഫല അനിയമ തദവസ്ഥവദ്ദേഹേ. ഇതിന്റെ ഭാഷ്യം ചർച്ച ചെയ്ത് ഇനി ഒരല്പമേ ശേഷിക്കുന്നത്. തദവസ്ഥവദ്ധൃതേഹേ തദവസ്ഥവദ്ധൃതേ എഴുതി പദാഭ്യാസവും മധ്യ പരിസമാപ്തി ദ്യോതേതി സാധാരണ വരുന്നതാണ്. പദങ്ങളെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അഭ്യാസം ആവർത്തി എൻ്റെ അർത്ഥം അത് അവസാനിക്കാൻ പോകുന്നു. ഒരു മംഗളാചരണം പോലെ ആവർത്തിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അതിനെന്താണ് ഭാഷ്യകാരൻ്റെ ജീവൻ മുക്തി, എന്താണ് ഭാഷ്യകാരൻ്റെ ജീവൻമുക്തി അല്ലാത്തത്, രണ്ട് കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതിലെന്താണ് എന്നറിയുന്നതിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്തല്ല എന്നറിയുന്നത്. കാരണം എന്താണെന്നറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്താണെന്നറിഞ്ഞില്ലെങ്കിലും എന്ത് ദോഷമാണ്. മറിച്ച് എന്താണോ അല്ലാത്തത് അതാണെന്നറിഞ്ഞു കഴിഞ്ഞാലോ വിപരീത ബുദ്ധി, ഭ്രാന്തി. അപ്പോ അജ്ഞാനം എന്ന് പറഞ്ഞാൽ പിന്നെ വിശേഷിച്ച ദോഷമൊന്നുമില്ല, അറിയുന്നില്ല അത്രയോ. അറിവ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് അറിവില്ലായ്മയുണ്ട്. പക്ഷെ വിപരീത ബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് ആ വിപരീത ബുദ്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് പ്രധാനമായി വരുന്ന കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഇപ്പോൾ ആർക്കും സംശയമില്ല എന്നാണ് എൻ്റെ ധാരണ. എന്തൊക്കെയാണ്? വിദ്യാസാധനത്തിൽ ഭേദമുള്ളത് കൊണ്ട്, വിദ്യാസാധനങ്ങളിൽ ഭേദമുള്ളത് കൊണ്ട് വിദ്യയിൽ താരതമ്യം വരാം, പക്ഷെ മോക്ഷത്തിൽ താരതമ്യം വരില്ല. അത് ശരി, അത് ശരിയാണ്. അതാണ് എൻ്റെ സിദ്ധാന്തം. സിദ്ധാന്തം അത് തന്നെയാണ്. അതാണ് പ്രധാനമായ തത്വജ്ഞാനത്തിന് ശേഷം ജീവൻ മുക്തിക്ക് വേണ്ടി യത്നം ആവശ്യമില്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച്. യത്നം ആവശ്യം, എന്നാൽ യത്നം ആവശ്യമുണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ അത് അത് തന്നെയാണ് മുക്തിയുടെ വിശദീകരണം. ഭാഷ്യകാരൻ മുക്തി എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മസ്വരൂപം. അസ്യവും മറ്റ് പലർക്കും മുക്തി എന്ന് പറഞ്ഞാൽ അതല്ല. പിന്നെയോ? ആ ആനന്ദപ്രാപ്തി അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതുപോലെ പല സംഗതികളുമുണ്ട്. വാസിഷ്ഠത്തിനും മറ്റും പറയുന്ന മുക്തി, മുഖ്യമായും വാസിഷ്ഠം തന്നെ. അതിൽ പറയുന്ന മുക്തിയിൽ പ്രധാനമായി വരുന്ന ഒന്നാണ് ഈ ആനന്ദ ആവിർഭാവം. പിന്നെ ദുഷ്ട ദുഃഖ നിവൃത്തി, ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ ഇല്ലാതാകുക, ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ പല കാര്യങ്ങളും, സമാധി, അങ്ങനെ പല സംഗതികളുണ്ട്. അത് മുക്തിയിൽ മാത്രമല്ല വ്യത്യാസം. പിന്നെ ഇവിടെ വ്യത്യാസമുള്ള പ്രധാനമായിട്ടും തത്വജ്ഞാനത്തിനും വ്യത്യാസമുണ്ട്. ഭാഷകാരൻ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് എന്താ, എന്താണ് സമ്യക് ജ്ഞാനമാണ്. പക്ഷെ ഈ ജീവൻ മുക്തി, അതിലും വ്യത്യാസമുണ്ട്. മുക്തി എന്ന് പറയുന്നിടത്തും വ്യത്യാസം, ജീവൻ മുക്തിയെക്കുറിച്ച് പറയുന്നിടത്തായി ഭേദം. ജീവൻ മുക്തിയിൽ എന്ന് പറയുന്നത് തത്വജ്ഞാനത്തിന് ശേഷമുള്ള ജീവൻ മുക്തി. തത്വജ്ഞാനത്തിന് ശേഷമുള്ള മുക്തിയാണ് ജീവൻ മുക്തി. തത്വജ്ഞാന സമകാലമല്ല മുക്തി. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തത്വജ്ഞാനത്തിനും വ്യത്യാസമുണ്ട്. എണ്ണി എണ്ണി പറയാൻ ഒരുപാട് സംഗതികളുണ്ട്. തത്വജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷ്യകാരം പറയുന്നത് സമ്യജ്ഞാനം. പക്ഷേ ഈ ആചാര്യന്മാർ തത്വജ്ഞാനത്തെ എങ്ങനെയാ പറയുന്നത്? അങ്ങനെ ആ അപരോക്ഷമായ ജ്ഞാനമൊന്നും അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടി വെയിറ്റ് പറഞ്ഞാലേ ശരിയാവും. എങ്ങനെയാണ് അവർ പറയുന്നത്? അജ്ഞാനത്തിനെന്ത് പറയും? ആ അഖണ്ഡാകാര ചിത്തവൃത്തി, ബ്രഹ്മാകാര വൃത്തി, അപരോക്ഷവൃത്തി, ഇങ്ങനെയെല്ലാം പറയുന്ന ഒന്നാണ്. സമാധിയിൽ മാത്രമേ അതുണ്ടാകത്തുള്ളൂ. ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ എന്താ ചോദ്യം? എനിക്ക് വ്യക്തമല്ല. എങ്ങനെ എന്താ ജീവൻ മുക്തി വിലക്ഷണം ഞാനൊന്ന് പറയത്തില്ല. ജീവൻ മുക്തിയിലെ വിലക്ഷണ ആനന്ദം എന്ന് പറയും. ലക്ഷണം ജ്ഞാനമൊന്നല്ല, അത് ആനന്ദം. ജീവൻമുക്തിയിലൊരു ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് തത്വജ്ഞാനത്തിന് ശേഷം വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. തത്വജ്ഞാനം വിവിധഷാ സന്യാസിക്കാണ്, സന്യാസമായിട്ട് ബന്ധപ്പെടുത്തി പറയും. വിവിധഷാ സന്യാസിക്ക് തത്വജ്ഞാനം ഉണ്ടാകും. മുക്തി ആർക്കാണ്? വിദ്വത്സന്യാസിക്കാണ് മുക്തി. എന്തുകൊണ്ട് വിദുഷാ സന്യാസിക്ക് മുക്തിയില്ല? ജ്ഞാനമുണ്ട്, തത്വജ്ഞാനമുണ്ട്. വിദുഷ സന്യാസി, വിദുഷ സന്യാസിയുടെ കാര്യം പറയുന്നു, വിദുഷ ജ്ഞാനമല്ല. വിദുഷ സന്യാസിക്ക് തത്വജ്ഞാനമുണ്ട്, പക്ഷെ മുക്തി, മുക്തി വിദ്വത് സന്യാസിക്കോ. ഞാൻ ധരിച്ചിരിക്കുന്ന ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നിലയ്ക്ക് ഒരു അന്വേഷണമൊക്കെ നടത്തും, ബുക്കുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കും, വാസിഷ്ടവും എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷയൊക്കെ നിങ്ങൾ അസ്ഥാനത്താക്കിക്കളയും. അങ്ങനെയൊക്കെ വായിച്ചിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാൽ ഞാൻ പറയും. ഒരു രക്ഷയും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്ന് പണ്ട് പറഞ്ഞു. വേണ്ടി വന്നു കഴിഞ്ഞാൽ വിമർശിച്ചു കളയും, പക്ഷെ വായിക്കത്തില്ല, വാശിയാണ്. ജീവൻ മുക്തിക്ക് വിദ്വത് സന്യാസിക്ക് ജീവൻ മുക്തിയുള്ളൂ, വിദുഷ സന്യാസിക്ക് ജീവൻ മുക്തിയില്ല. എന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ വ്യത്യാസം എന്താ പറയുന്നു? നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലേ പറയാൻ പറ്റും, കേട്ടിരിക്കും, പക്ഷെ അത് എന്തിനാണെന്നുള്ളത് മനസ്സിലാകത്ത. തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം, ഇത്രയും ഒന്നിച്ചു ചേർന്നാലേ മുക്തി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വിദ്വത് സന്യാസി. തത്വജ്ഞാനം ഉണ്ടായതിനു ശേഷം ഇത് മൂന്നും ഒരുമിച്ച് അഭ്യസിക്കുന്ന ആളാണ്. അതാണ് തത്വജ്ഞാനവും മനോനാശവും വാസനാക്ഷയവും. ഇത് മൂന്ന്. തത്വജ്ഞാനം ഒരു വിദുഷ സന്യാസിക്ക് തത്വജ്ഞാനം ഉണ്ടായാലും അവിടെ മനോനാശവും വാസനാക്ഷയവും വന്നിട്ടില്ലാത്തതുകൊണ്ട് മുക്തനല്ല, ജീവൻ മുക്തനല്ല. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഒരു പണി ചെയ്യണം. അത് മൂന്ന് ഒരുമിച്ച് അഭ്യസിക്കണം എന്നതാണ്. സാധാരണ മതപ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്, മനോനാശം വേണം, മനോനാശം വേണം. എന്താണ് ഈ മനോനാശം എന്ന് പറയുന്നത്? എന്താണ് പിന്നെ എന്തുണ്ടായിരിക്കും? പറഞ്ഞത് തന്നെയാണ്. വ്യക്തത ഉണ്ടോന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അതായത് മനോനാശത്തിന് വേണ്ടി യോഗാഭ്യാസം ചെയ്യണം വിദ്വസന്യാസി. മനസ്സെന്ന് പറയുന്നത് മനോവൃത്തികളാണ്. യോഗാഭ്യാസം കൊണ്ട് അതിൻ്റെ നിരോധം. രണ്ടു തരത്തിൽ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു. യോഗശാസ്ത്ര പ്രക്രിയ അനുസരിച്ചിട്ടാണ്, ഒന്ന് വിധാന സംസ്കാരം, മറ്റൊന്ന് നിരോധ സംസ്കാരം. വിധാന സംസ്കാരം ഉണ്ടെങ്കിൽ മനസ്സിങ്ങനെ എപ്പോഴും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിരോധ സംസ്കാരം ഉണ്ടെങ്കിൽ വൃത്തികൾ വിലയിച്ചിരിക്കും, വൃത്തി ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ജാഗ്രത സ്വപ്നത്തിലൊക്കെ മനോവൃത്തികൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യോഗാഭ്യാസത്തിലൂടെ വൃത്തികളെ നിരോധിക്കുക, അതാണ് ആര് ചെയ്യേണ്ടത്? വിദ്വത് സന്യാസി. വിദുഷ സന്യാസി അല്ലേ? പിന്നെ വാസന നാശം. വാസന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സംസ്കാരം? അങ്ങനെ ചിത്തവൃത്തികൾക്ക് കാരണമായ സംസ്കാരം എന്ന് പറഞ്ഞ പോലെ വാസ്യമാനത്വാ വാസന. വസിക്കുന്നത് കൊണ്ടാണ് വാസന എന്ന് പറയുന്നത്. ഒക്കെ വ്യാഖ്യാനങ്ങളാണ്, എന്റെ വ്യാഖ്യാനമാണ്. എവിടെ വസിക്കുന്നു? അന്ധകരണത്തിൽ വസിക്കുന്നു. വാസന എന്ന് പറയുന്ന സംസ്കാരം തന്നെ. എന്തിന്റെ സംസ്കാരം? കാരണം മനസ്സിലുണ്ടാകുന്ന കാമക്രോധാദി വികാരങ്ങളുടെ വാസന. അതിന് ദുർവാസന എന്നും പറയും. ഈ വാസനകൾ എങ്ങനെ നശിപ്പിക്കും? എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അത് നിരോധിക്കുന്ന മനസ്സിനല്ലേ, ഇത് അതിന്റെ അന്ധകരണത്തിലിരിക്കുന്ന സംസ്കാരമാണ്. വൃത്തികളെ നിരോധിക്കാൻ പറ്റും, നിരോധിച്ചാൽ അത് ലയിച്ചിരിക്കും. വാസനെ നശിപ്പിക്കുന്നതിന് പറയുന്നത് സദ് വൃത്തികളെ കൊണ്ട്, മാനത്വം അദംബിത്വം പോലെയുള്ള കാര്യങ്ങൾ ശീലിക്കുക. അങ്ങനെ വരുമ്പോൾ സദ്വാസന വർദ്ധിക്കും, അതെന്ത് ചെയ്യും? ദുർവാസനയെ നശിപ്പിക്കും, അതിനെയും നശിപ്പിക്കണം. ഇതോടൊപ്പം ഇതിനെല്ലാം ഇത് പരസ്പര അപേക്ഷിതമാണ്. മൂന്നും അതായത് തത്വജ്ഞാനം ഉണ്ടെങ്കിലേ വാസനാക്ഷയം വരൂ, വാസനാക്ഷയം ഉണ്ടെങ്കിലേ തത്വജ്ഞാനം നിലനിൽക്കൂ, ഇത് രണ്ടും ഉണ്ടെങ്കിലേ മനോനാശം വരൂ, മനോനാശം സംഭവിക്കുമ്പോഴേ തത്വജ്ഞാനം ഉണ്ടാവും, മനോനാശം സംഭവിക്കുമ്പോഴേ വാസനാക്ഷയം ഉണ്ടാവും. ഇതിങ്ങനെ ഒരു ചാക്രികമായിട്ടാണ് മൂന്നും പരസ്പരം കെട്ടുപണഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മൂന്നിനും ഒരേ സമയം അഭ്യസിക്കണം. തത്വജ്ഞാനത്തെ അഭ്യസിക്കുക. അത് തത്വജ്ഞാനാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? തത്വജ്ഞാനത്തെ നിരന്തരം സ്മരിക്കുക. ജ്ഞാനുണ്ടായാലും അതിനെപ്പോൾ സ്മരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ചിത്തവൃത്തികളെ നിരോധിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ അഹിംസാദി ശീലങ്ങളെ ശീലിക്കുക. ഇത് മൂന്നും ഒരേ കാലത്ത് വിദ്വത് സന്യാസി ചെയ്തു, അതാണ് അയാളുടെ ഡ്യൂട്ടി. അതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ജീവൻ മുക്തനാകാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ തത്വജ്ഞാനം ഉണ്ടാകുന്നു, ജഗത്ത് ഭ്രാന്തിയാണ്, ബ്രഹ്മം മാത്രമാണ് സത്യം എന്നുള്ള ബോധം വരുമ്പോൾ, അപ്പോൾ ജഗത്തിൽ അയാളുടെ ആസ്ഥ നശിക്കുന്നു, ഇത് സത്യമാണെന്നുള്ള ആസ്ഥ നശിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനോവൃത്തികൾ, ജഗത് വിഷയമായിട്ടുള്ള മനോവൃത്തികൾ ഉദിക്കുന്നില്ല. നിരവധി അഭ്യാസം ശീലിക്കുകയാണ്. സ്വാഭാവികമായിട്ടും രാഗദ്വേഷങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാഗദ്വേഷം ഉണ്ടാവും? പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നതുകൊണ്ടാണ് രാഗദ്വേഷം ഉണ്ടാകുന്നത്. കാരണം സുഷുപ്തിയിൽ ആർക്ക് രാഗദ്വേഷമുണ്ട്? കാരണം അവിടെ പ്രപഞ്ച അനുഭവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഗദ്വേഷങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ തത്വജ്ഞാനം, മനോനിരോധം കൊണ്ട് പ്രപഞ്ചാനുഭവമില്ല, സദ്വാസനകൾ ശീലിച്ചതുകൊണ്ട് രാഗദ്വേഷങ്ങളുമില്ല. ഇതാണ് ജീവൻ മുക്തന്റെ അവസ്ഥ. സമാധി പരിശീലിക്കുന്നതുകൊണ്ട് എന്ത് വരുന്നു? അവിടെ ആനന്ദ ആവിർഭാവം, ആനന്ദത്തിലിരിക്കുന്നു. അവിടെയാണ് പിന്നെ ബ്രഹ്മവിദ് വരൻ വരിയാൻ വരിഷ്ഠൻ ഇങ്ങനെയുള്ള അവസ്ഥകളെ കുറിച്ചൊക്കെ പറയും. അതാണ് ജീവൻ മുക്തന്റെ അവസ്ഥ. ഇതിൻ്റെ ആധികാരികമായി ഇതിനെക്കുറിച്ച് വളരെ വിശദീകരണമായിട്ട് ചർച്ച ചെയ്യുന്നത് വസിഷ്ഠത്തിലാണ്. ഇത് ചർച്ച ചെയ്യുന്നത് പിന്നെ ഈ അദ്വൈത സമ്പ്രദായത്തിൽ, എന്നുവെച്ചാൽ ശാങ്കര പരമ്പരയിൽ ഈ വാസിഷ്ഠത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പറഞ്ഞിരിക്കുന്നു, പല കാരണങ്ങളുണ്ട്. ഈ വാസിഷ്ഠത്തിൽ പറയുന്ന മനോനാശം, വാസനാക്ഷയം, തത്വജ്ഞാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്വൈതികൾ പലരും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതുമെങ്കിലും ഈ ഗ്രന്ഥത്തെ അധ്യയനം ചെയ്യാറില്ല. അതിന് കാരണം നിങ്ങൾക്കറിയാം എന്താണ്? സന്യാസിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള പോട്ടെ, അത് പാടില്ല എന്ന് പറയുന്നതാണ്. അതിന്റെ സന്ദേശം അതാണ്, ആവശ്യമില്ലാത്തതാണ്, പാടില്ലാത്തതാണ്. അതിന്റെ തുടക്കം അങ്ങനെയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം പ്രയാസം തോന്നുന്നു. കാരണം പേര് പറയും, നമ്മുടെ മനസ്സിൽ പല സങ്കല്പങ്ങളും വരും. ആ സങ്കല്പമൊന്നും എൻ്റെ മനസ്സിലില്ല. നോക്കുമ്പോൾ ഞങ്ങളുടെ ഭാവനകളെല്ലാം വേദനിപ്പിച്ചാണ്. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു യുവത്വത്തിലേക്ക് കടക്കുന്ന ഒരു എന്തു പറയും, പയ്യനെന്ന് പറയാം. വിദ്യാസമ്പന്നനാണ്, സംസ്കാര സമ്പന്നനാണ്, അയാൾക്ക് വിരക്തി ഉണ്ടായി. ബ്രഹ്മത്തെക്കുറിച്ച് കേട്ട് അറിഞ്ഞിട്ട് തന്ന് ചിന്തിച്ച് വിരക്തി ഉണ്ടായി. ഇന്നും പണ്ടും ഒക്കെ ഉണ്ടാകുന്ന പോലെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ പയ്യന്മാർക്ക് വിരക്തി ഉണ്ടായ എന്താ സംഭവിക്കുന്നത്? ഞാൻ പയ്യന്മാരായാലും പയ്യത്തികളായാലും ശരി, ഞാൻ ഒന്നേ പറയുന്നുള്ളൂ. കാരണം അതാണ് പുസ്തകത്തിലുള്ളത്. മാതാപിതാക്കൾ അസ്വസ്ഥരാകും. ഇവൻ ട്രെയിനിൻ്റെ അടി തല വയ്ക്കുന്നവരവർക്കൊരു സമാധാനം വരത്തില്ല. അപ്പോൾ ഇവിടെ അത് തന്നെ സംഭവിച്ചത്, അവരസ്വസ്ഥരായി. അപ്പോൾ സാധാരണഗതി എന്താ ചെയ്യുന്നത്? നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. അപ്പോൾ അവരും കൊണ്ടുപോയത് എന്താണ്? നല്ലൊരു കൗൺസിലറിൻ്റെ അടുത്ത് കുലഗുരു. അദ്ദേഹം ട്രെയിനിൻ്റെ അടിയിൽ തല വച്ച ആളാണ്. അങ്ങനെയുള്ളവരടുത്ത് തന്നെ കൊണ്ടുപോകണം. അത് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് എൻ്റെ അടുത്തും പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളെ ഒന്ന് ഉപദേശിക്കണം, ഇയാളുടെ ചിന്താഗതിയൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പം എനിക്ക് അതിശയം തോന്നി, ഇയാളുടെ ചിന്താഗതി മാറിയിട്ട് നമ്മളെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ഉപദേശിക്കുന്നു? നമ്മളെന്താ ഉപദേശിക്കുന്നു? നമ്മളെ എങ്ങനെയായി? അയാൾ പറയുന്നതാണ്, കൊണ്ടുവന്നയാൾ പറയുന്നത്, സ്വാമി എന്തായാലും ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് സ്വാമിക്ക് ഇത് ശരിക്കും ഉപദേശിക്കാൻ പറ്റും. എന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ വേറെ എല്ലായിടത്ത് കൊണ്ടുപോയാൽ പറ്റില്ല. അതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഒന്ന് ഉപദേശിക്കുന്നു. അതുപോലെ തന്നെ ഉപദേശിച്ചു. അപ്പോൾ ഉപദേശിക്കുന്ന ഉപദേശം വളരെ തത്വങ്ങളൊക്കെ ഈ ആള് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ വിരക്തി ഉണ്ടായത്. പിന്നെ പ്രധാനമായി ഉപദേശിക്കുന്നതിൻ്റെ സാരം എന്താണ്? എന്താണ് പെണ്ണ് കെട്ടുക, അതാണ് ഉപദേശിച്ചത്. ഇതാണ് ഞാൻ ട്രെയിനിൻ്റെ അടിയിൽ തല വയ്ക്കുക എന്ന് പറയുന്നത്. അയാൾ അവസാനം പെണ്ണ് കെട്ടി. പിന്നെ സംഭവിച്ച ദുരന്തങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. എന്തൊക്കെയാ സംഭവിച്ചത് അവസാനം വരെ? ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥ കെട്ടിയിട്ടില്ല. ജീവിതം മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തീർത്ത്. കൂടുതൽ വർണ്ണിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഒന്ന് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ചരിത്ര സത്യമാണോ അല്ലേ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു ഇതിഹാസത്തിൻ്റെ സത്യമാണ്. വായിച്ചു നോക്കുക. വായിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇന്ന് പല ചാനലുകളിലും നല്ല സീരിയലുകളുണ്ട് ഈ കഥ പറയുന്നത്. അത് കണ്ടാലും മതി, തുടങ്ങിയ അവസാനം വരെ കരയാം. ഈ കഥാപുരുഷന്റെ കരച്ചിൽ കണ്ട നമ്മളും കരഞ്ഞു. ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, കരയാറില്ല. മുഴുവൻ കരച്ചിലാണ്. ജീവിതമേ കരച്ചിൽ അവസാനിച്ചു. ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഗുരു ഉപദേശിച്ച് ഇതീ കൊണ്ട് ചാടിച്ചതിന് ശേഷം പിന്നെ സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. ഇതിങ്ങനെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തം ഉള്ളതുകൊണ്ടാണ് ഈ ശങ്കര പരമ്പരയിൽ ഈ ഗ്രന്ഥം അധ്യയനം ചെയ്യാത്തത്. ആധികാരികമായ സ്ഥലങ്ങളിലും അധ്യയനം ചെയ്യത്തില്ല. അല്ല, എനിക്കിതിനോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു വലിയൊരു ദുരന്തത്തിന് കാരണമായ സാധനമാണ്. അതുകൊണ്ട് അങ്ങനെ അധ്യയനം ചെയ്യാറില്ല. അപ്പോൾ വടക്കേന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഈ ശങ്കര പരമ്പരയിൽ തന്നെയുള്ള പല ആശ്രമങ്ങളിലും ഇത് നിത്യപാരായണം ചെയ്യുന്നുമുണ്ട് ഈ ഗ്രന്ഥം. അതെന്താണ്, എന്തായിരിക്കും കാരണം? അല്ല, ആകാനാ പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയേ പറ്റൂ. എന്താ നമ്മളോട് പറയണ്, കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞ അതൊരു ഉപദേശമാണ്. കുടിക്കത്തില്ല, അതിന്റെ ദോഷങ്ങളെല്ലാം പറയുന്നു. അല്ല, ഒരു ഗുരു ഉപദേശിക്കുകയാണ്, നീ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഗുരുവാണ് പറയുന്നതെങ്കിൽ പിന്നെ എന്ത് വന്നാലും ശരി, ഗുരു പറയുന്ന അനുസരിക്കണമല്ലോ, കുടിച്ചല്ലേ പറ്റൂ. അതുപോലെ സന്യാസം പാടില്ല, അതിൻ്റെ ആവശ്യമില്ല, ഗാർഹസ്ഥ്യം മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുരന്തമാണെന്നിട്ട് പറയുന്നുമില്ല. അതിൽ വരുന്ന ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാനാണ് തത്വം ഞാനും കൂടെ പറയുന്നത്. അത് സാധാരണ എങ്ങനെയാണ്, ഒരു തീവ്രവാദിയെ തീവ്രവാദത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെങ്കിൽ അവനോട് ചെന്ന് തീവ്രവാദം ശരിയില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് അവനോട് പറയുന്ന എന്താണ്, കൗൺസിലിംഗ് ചെയ്യുന്നവര്, ഈ തീവ്രവാദം ഏറ്റവും നല്ല കാര്യമാണ് എന്നെല്ലാം പറഞ്ഞു പറഞ്ഞ് അവസാനം അതിൽ നിന്ന് പിന്തിരിയാനുള്ള കാര്യങ്ങളൂടെ പറഞ്ഞു കൊടുക്കുക. ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് നീ പിന്തിരിയണം, അങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് തത്വജ്ഞാനം കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ വിരക്തി ഉണ്ടായത്. അതുകൊണ്ട് തത്വജ്ഞാനത്തെ നിഷേധിക്കുന്നില്ല. തത്വജ്ഞാനത്തിൻ്റെ പരമാവധി പറഞ്ഞതിന് ശേഷം ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ ട്രെയിനിൻ്റെ അടിയിൽ തലവെച്ചാലും കുഴപ്പമില്ല, അങ്ങനെയാണ് ഉപദേശം പോകുന്നത്. നിങ്ങളത് വായിച്ചു നോക്കുക, ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അങ്ങനെയുള്ള ഒരു സാധനം പല ആശ്രമങ്ങളിലും നിത്യപാരായണത്തിന് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വടക്കേ ഇന്ത്യയിൽ ചെന്നപ്പം ഇത് കണ്ടു. കാരണം ഈ പുസ്തകം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ അനുകൂലിക്കുന്നവരും കാണും, പ്രതികൂലിക്കുന്നവരും കാണും. രണ്ടു കൂട്ടരായാലും ശരി, ഇത് മുഴുവൻ വായിച്ചിരിക്കുന്നില്ല, വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഉണ്ടോ? എന്റെ ചെറുതുണ്ട്, മലയാളത്തിൽ, മലയാളികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പ്രസിദ്ധമായ ഒരു രണ്ട് മൂന്ന് പുസ്തകം ഉണ്ട്. പിന്നെ ഉണ്ട്, പിന്നെ അതിലും പഴയതായിട്ടൊന്നുണ്ട്, അതെ, പലതുമുണ്ട്. പറവൂർ ശ്യാമേനവൻ ഇവരുടെയൊക്കെ ഉണ്ട്. ഗ്രന്ഥകർത്താക്കളെ ശരിക്കും ഓർമ്മിക്കുന്നില്ല, കളിപ്പാട്ട് രൂപത്തിൽ. പണ്ടേ പഴയ ആൾക്കാർ തന്നെ മലയാളത്തിലെ കാരണവന്മാരെല്ലാം വായിച്ചിരുന്ന പുസ്തകങ്ങൾ. ഏറ്റവും രസകരമായ കാര്യം ഈ പുസ്തകങ്ങളെല്ലാം മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ ഗ്രഹസ്ഥൻ അല്ലെങ്കിൽ ഗ്രഹസ്ഥത്തിൽ നിന്ന് സന്യാസത്തെ വന്നവരാണ്. അങ്ങനെയുള്ളവരെ തർജ്ജമ ചെയ്തിട്ടുള്ളൂ. ഞാനിത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഇത് 10-20 വയസ്സിന് മുമ്പ് ചെറിയ പ്രായമാണ്, ഇത് വായിച്ചു നോക്കുകയും ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് അപ്പോഴേ ഈ വടക്കേന്ത്യ ചെന്ന് ഈ ആശ്രമങ്ങളിൽ ഇത് വായിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ഇതെന്താ ശങ്കര പരമ്പരയിലെ ആചാര്യന്മാരുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞു, ഇതിവിടെ നമ്മുടെ പരമ്പരയിൽ അത് അധ്യയനം ചെയ്യത്തില്ല, ഗൃഹസ്ഥ പരമ്പരയാണത് ചെയ്യുന്നു. ഇതെന്താണ്, ഞാനവിടെ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്ത് സന്യാസിയെടുത്ത്, അദ്ദേഹം പറഞ്ഞു ഇത് ഇവിടെ വായിക്കുന്നുണ്ട്, ഇത് കേട്ടില്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, കമ്പൽസറിയാണ്, ഇവിടുന്ന് പുറത്താക്കും. അതുകൊണ്ട് ഒരു മണിക്കൂർ ഇവിടെ ഞെരിപ്പിരി കൊണ്ട് ഞെളിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇതിൻ്റെ മുമ്പ് ഇരുന്നേ പറ്റൂ. നല്ല കാര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഒരുപാട് തത്വം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, അദ്വൈതമാണ് പറയുന്നത് മുഴുവൻ. അപ്പൊ ഞാൻ നോക്കിയപ്പോ സന്യാസിമാരേ ഉള്ളൂ അവിടെ ഇരുന്ന് ഈ ഞെരിപിരി ഉള്ളു, ഞാനും പോയിരുന്നിട്ടുണ്ട്. ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ചെന്ന സമയത്ത് വൈകുന്നേരം ഭക്ഷണം തരുന്ന ഒരു ആശ്രമമുണ്ട് സന്യാസിമാർക്ക്, ഫ്രീ ഫുഡ്. നമ്മൾ ബാങ്കിൽ പൈസയൊന്നും ഇട്ടിട്ടല്ലല്ലോ പോയത്. അപ്പൊ ഇവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. പുറകിലിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ മുമ്പിൽ തന്നെ പോയിരിക്കും, അതിൽ കുറവൊന്നും വരാൻ പാടില്ലല്ലോ. ചെന്നിരിക്കണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് അവിടെ പോയിരുന്ന് ഈ വായന കേൾക്കണം, നിർബന്ധമാണ്. ഒന്നാമത് ഹിന്ദി അറിയത്തില്ല, പിന്നെ ഹിന്ദിക്കാരുടെ വായന അത് ഒട്ടും മനസ്സിലാകത്തില്ല. എന്നാലും എത്രയോ കാലം ഈ ഒരു മണിക്കൂർ മുമ്പ് പോയിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണത്തെ കുറിച്ച് ഓർത്ത് മാത്രം ഇതാ എന്തുകൊണ്ട് ഇതിങ്ങനെ ഒരു സമ്പ്രദായം അന്വേഷിച്ചപ്പോഴേ മനസ്സിലായത്, ഈ ആശ്രമങ്ങളെല്ലാം തന്നെ ഗൃഹസ്ഥന്മാർ നടത്തുന്ന ആശ്രമങ്ങളാണ്. പഞ്ചാബികളും സേട്ടുമാരും കാശുള്ളവരാണ് ഈ ആശ്രമം നടത്തുന്നത്. അപ്പം മനസ്സിലായി സന്യാസിമാർ ഒരു പാഠം പഠിപ്പിക്കും, താമസിക്കുന്നതൊക്കെ സന്യാസിമാർ, ആശ്രമം നടത്തുന്ന ഗൃഹസ്ഥന്മാർ. അപ്പം ഇവരൊരു പാഠം പഠിപ്പിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ആവശ്യമുള്ളതാണോ ഇല്ലാത്താണോ എന്നൊരു വീണ്ടും വിചാരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു വിചാരം ഉണ്ടാകത്തില്ല, കാരണം ഈ ഒരു മണിക്കൂർ മിക്കവാറും പേർ ഉറക്കത്തിലാണ്, ആരും ശ്രദ്ധിക്കത്തുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വിശേഷതയുണ്ട് ഈ ഗ്രന്ഥത്തിന്. ഗൃഹസ്ഥ പരമ്പരയിലാണ് ഇത് അധ്യയനം ചെയ്യുന്നത്. എന്നുവെച്ചാൽ തത്വജ്ഞാനം ഒരിക്കലും, എന്നാൽ അത് ഈ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴോ ഈ പറയുന്ന പോലെ മനോനാശവും വാസനാക്ഷയവും ഒക്കെയാണ് പറയുന്നത്. ഇത് എങ്ങനെ ഗൃഹസ്ഥന് സാധ്യമാകും? ഗൃഹസ്ഥൻ എന്നല്ല, ഇത് ആർക്ക് സാധ്യമാകാത്ത കാര്യമാണ്, അപ്രായോഗികങ്ങളായ കാര്യങ്ങളാണ്. ഈ പറയുന്ന രീതിയിൽ സാധിക്കില്ല. അതുകൊണ്ട് പിന്നെ ഈ ഉപദേശം കേട്ടയാൾ ഉപദേശമൊക്കെ കേട്ട് അവസാന ട്രെയിനിൻ്റെ അടിത്തല വെച്ചിട്ട് ഈ ചരിത്രത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇദ്ദേഹം മനോനാശത്തിനും വാസനാക്ഷയത്തിനും വേണ്ടി പ്രവർത്തിച്ചായിട്ട്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ആ സംഭവം ഒഴിവാക്കാൻ വരുന്നു. അതേ ഞാൻ പറയുന്നില്ല, മനോനാശ വാസനാക്ഷയം വന്നാൽ പിന്നെ ആ അവസാനത്തെ സംഭവമെങ്കിലും ഒഴിവാക്കാൻ വരുന്നു, ബാക്കിയെല്ലാം പോട്ടെ. ഒന്നും കാണുന്നില്ല, അതാണ് ഞാൻ പറയുന്ന അപ്രായോഗികമാണ്. അപ്പൊ ഇതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്, വായിച്ചു. ശരി, ഇതൊക്കെ ആയിക്കോട്ടെ, ഇനി ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. മനോനാശം ഈ പറയുന്ന ഇത് പ്രസംഗിക്കുന്നവരാരും ഇത് ചെയ്യുന്നില്ല. സന്യാസിമാരായാലും ശരി, ഗൃഹസ്ഥന്മാരായാലും ശരി, ഒരുപാട് പേര് എഴുതുകയും വായിക്കുകയും പ്രസംഗിക്കുകയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. ആരും തന്നെ മനോനാശം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സില്ല, ഉറക്കം പോലെയാണ്. പിന്നെ പ്രസംഗിക്കുന്ന എങ്ങനെ, എഴുതുന്ന എങ്ങനെ, ഒന്നും നടക്കുന്ന കാര്യം. പക്ഷെ പറയുന്നവരെല്ലാം പറയും, ഉപദേശിക്കും പറയും, മനോനാശവും വരണം, വാസനാക്ഷയും വരണം. ഞാൻ ശരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ചു, വളരെ വിനയത്തോടുകൂടി തന്നെ, താങ്കൾക്ക് മനോനാശവും വാസനാക്ഷയവും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സത്യമാണ്, പറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാ പിന്നെ എങ്ങനെയാ ഉപദേശിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. പറഞ്ഞു ഇതിനൊക്കെ ശ്രദ്ധ വേണം. ആദ്യം ശ്രദ്ധ നല്ലത് തന്നെയാണ്. അപ്പൊ ഇത് ഗ്രന്ഥത്തിലുള്ള കാര്യമാണ്. ശരി, അങ്ങനെ ഗ്രന്ഥത്തിൽ ഇരുന്നോട്ടെ. നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നു? നമ്മൾ ചർച്ച ചെയ്യുന്ന ഇത്രയും കൊണ്ടാണ് ഭാഷ്യകാരൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഭാഷ്യത്തിലുള്ളവരിടത്തും പറയുന്നില്ല. അത് പ്രത്യേകം അറിഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലായി ആകെ കൺഫ്യൂഷനാവും. അപ്പൊ തത്വജ്ഞാനം തന്നെ ഏറ്റവും വലിയ പ്രയാസം. ഞാൻ എന്റെ കൂട്ടത്തിൽ മനോനാശവും വാസനാക്ഷയവും ഒക്കെ വരുത്താതെ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇന്നിപ്പോ ഗൃഹസ്ഥന്മാരുടെ കാര്യം പോട്ടെ, സന്യാസിമാർ പോലും വ്യവഹാരത്തിലാണ് എല്ലാവരും. അപ്പൊ ആർക്കായി ഇത് സാധ്യമാകുന്നു? മനോനാശം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു ആർക്കായി ഇത് സാധ്യമാണ്? ഏതെങ്കിലും ഒരാളെ നമുക്ക് ഇത് സാധ്യമാകുമെന്ന് എടുത്ത് കാണിക്കാൻ പറ്റും. അസംഭവമായ കാര്യമാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് കാണിക്കാം. ഈ കോമയിലൊക്കെ കിടക്കുന്നവരെ വേണമെങ്കിൽ കാണിക്കാം. മനോനാശമുണ്ട്, വാസനാക്ഷയും വന്നിരിക്കുകയാണ്. തിരിച്ചു വന്നില്ലെങ്കിൽ ചിലപ്പോൾ ചിലർ തിരിച്ചു വരുമ്പോൾ അടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു, 35 വർഷം കോമയിൽ കിടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഉണർന്നു വന്നു. അങ്ങനെയും സംഭവിക്കും. അല്ലാതെ ആർക്കായി സാധിക്കും? നടക്കുന്ന കാര്യമല്ല. പിന്നെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് എന്താണ്? അദ്യത്വേ, ഇന്നത്തെ കാലത്ത് ഇതൊന്നും നടക്കില്ലെങ്കിലും പണ്ട് നടന്നിട്ടുണ്ടെന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഗ്രന്ഥത്തിൽ പോലും പറയുന്നു. ഈ ഗ്രന്ഥം എഴുതുന്നവരും പറയുന്നില്ല ഞങ്ങളിത് സാധിച്ചിരിക്കണം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു ഒളിപ്പുമില്ലാതെ ഇന്നത്തെ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ ഇതിങ്ങനെ പ്രഭാഷണങ്ങളിൽ അടിച്ചുവിടുകയാണ്. വാസനാക്ഷയും മനോനാശം എല്ലാത്തിനും ഒരു സജീവമാണ്. രാഷ്ട്രീയം ഉൾപ്പെടെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നു. അതൊക്കെ പ്രവർത്തിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടി പറയരുത്, രണ്ടും കൂടെ ചേർത്ത് പറയരുത്. ഒരു ക്ലാസ്സിൽ രാഷ്ട്രീയവും വേറൊരു ക്ലാസ്സിൽ മനോനാശവും കൂടെ പറയുമ്പോഴാണ് കേൾക്കുമ്പോൾ സങ്കടം വരുന്നത്. രണ്ടും കൂടെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഒന്ന് പറയുക, എന്റെ ഇഷ്ടമാണ്, അങ്ങനെ പറയാം. രണ്ടും കൂടെ പറയാൻ പറ്റില്ല. എല്ലാം മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഇഷ്ടവുമാണ്, അതുകൊണ്ട് എന്തും പറയാം. പക്ഷെ ഇത് രണ്ടും യോജിക്കത്തില്ല, മനോനാശവും രാഷ്ട്രീയം യോജിക്കത്തില്ല. അതുകൊണ്ട് ജീവൻ മുക്തിക്ക് ഇത് മൂന്നും ഒരുമിച്ച് അനുഷ്ഠിക്കണം. എന്നാലേ ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ എന്താണ് ഭാഷ്യം വിചാരം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തു പറയും? ഭാഷ്യവിരോധ ത്യാജ്യം എന്ന് പറയുന്നു. ഭാഷ്യത്തിന് വിരോധമായിട്ടുള്ളതുകൊണ്ടിത് അതുകൊണ്ട് തന്നെ ഇത് വ്യാഖ്യാനിക്കുന്നവരാരും തന്നെ ഒരിടത്തും ഭാഷ്യത്തെ പ്രമാണമായി ഭാഷ്യത്തിൽ നിന്നൊരു വരിയും കാണിക്കുന്നുമില്ല. ഇവരെല്ലാം കാണിക്കുന്ന എവിടെയാണ്? ഉപനിഷത്തുകളും മാണ്ഡൂക്യവും യോഗസൂത്രങ്ങളും ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഭഗവത്ഗീത ധാരാളം. എന്തുകൊണ്ട്? കാരണം ഇതൊക്കെ അതിനനുകൂലമായി വ്യാഖ്യാനിക്കാം. ഈ പറയുന്നതൊക്കെ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഉണ്ടായാലും ഇല്ലെങ്കിലും വ്യാഖ്യാനിക്കുന്നവർക്ക് അതിനെയൊക്കെ ഈ പറയുന്നതിന് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാം. അപ്പൊ ചോദിക്കും, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് വ്യാഖ്യാനിക്കുന്നു? യോഗവാസിഷ്ടത്തിന്റെ വ്യാഖ്യാനത്തെ കുറിച്ചാണ്. യോഗവാസിഷ്ഠത്തിന് സംസ്കൃത വ്യാഖ്യാനമുണ്ട്. അവിടെയല്ല, ഇതിനെ സ്വീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, പഞ്ചദേശി, ജീവൻ മുക്തി വിവേകം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അത്തരം ഗ്രന്ഥങ്ങളിലെല്ലാം ഈ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് ഒരു മാണ്ഡുപ്യം അത് വരും. എല്ലാം വായിച്ചു നോക്കണം അടുത്ത് സമയമുണ്ടെങ്കിൽ. വായിച്ചു നോക്കാൻ സമയമില്ലെങ്കിൽ ഒരിടത്തും പോയി മനോനാശം, വാസനാക്ഷയം എന്നുള്ള ശബ്ദങ്ങൾ പറയാതിരിക്കുക എങ്ങനെ ചെയ്യും? പരോപകാരം ചെയ്തില്ലെങ്കിലും പരോപദ്രവം ചെയ്യാതിരിക്കുക, അത്ര എങ്ങനെ ചെയ്യും? ഇനി യോഗി പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. എന്തുകൊണ്ട്? അവിടെ സിദ്ധാന്തം അതാണ്. യോഗത്തിൽ തന്നെ അനുമതിയുമാണ്. യോഗി പറയുന്നതനുസരിച്ച് യോഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ മനോനിരോധം സംഭവിക്കും. അത് ശാസ്ത്ര പ്രമാണമനുസരിച്ച് അത് ശരിയാണ്. അദ്വൈതത്തിന് പ്രമാണം ഭാഷ്യമാണ്, ഭാഷ്യപ്രമാണമാണ്. അതനുസരിച്ച് ശരിയാവില്ലെന്നേ പറയുന്നുള്ളൂ. പക്ഷെ പ്രാമാണികന്മാരെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആചാര്യന്മാരിത് പറയുമ്പോൾ നമുക്കൊന്നും മറുപടി പറയാൻ കഴിയത്തില്ല. പക്ഷേ യുക്തിയും അനുഭവവും വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇതൊന്നും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല. എന്തിനോട്? ഭാഷ്യത്തോട് പൊരുത്തപ്പെടുന്ന കാര്യമില്ല. കാരണം അവിടെ പ്രധാനമായും വരുന്ന രണ്ട് വ്യത്യാസങ്ങൾ, തത്വജ്ഞാനം എന്താണ്? സമ്യക്ജ്ഞാനം, ഭാഷകാരം പറയുന്ന തത്വജ്ഞാനം. മുക്തി എന്താണ്? ബ്രഹ്മം തന്നെ. ഇതിലെല്ലാ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമായി എന്ന് പറയുമ്പോൾ പിന്നെ അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന് വേണ്ടിയുള്ള മനനം അത് ഭാഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുന്നു. അത് മനനം ചെയ്യാൻ വേണ്ടി ഇത്തരം ഗ്രന്ഥങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരിടത്തും എത്തിച്ചേരത്തില്ല. പലരും ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ, പല പണ്ഡിതന്മാരും ഇതൊക്കെ ഇങ്ങനെ മനോനാശവും വാസനാശവും വളരെ ചമത്കാരപൂർവ്വമായി വ്യാഖ്യാനിക്കുന്ന കണ്ടിട്ടുണ്ട്. വ്യാഖ്യാനിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഒരു മനോനാശവും വാസനാക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്. നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മൾക്കങ്ങനെ തോന്നത്തക്ക തരത്തിലാണ് വ്യാഖ്യാനത്തിൻ്റെ ഗതി. അപ്പം അത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ സിദ്ധാന്തവും ആയിട്ട് അതും യോജിക്കത്തില്ല. മനോനാശവും വാസനാക്ഷയും എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്ന എന്താണ്? പിന്നെ പ്രപഞ്ച പ്രതീതിയില്ല. പിന്നെ എങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിക്കും? പ്രപഞ്ചത്തിൻ്റെ അനുഭവമില്ല. മനസ്സ് മാനസിക വൃത്തികൾ ഉദയം ചെയ്യാതെ പ്രപഞ്ചാനുഭവമില്ല. വൃത്തികളെ നിരോധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചാനുഭവം അങ്ങനെ. പിന്നെ യോഗി പറയുന്ന പോലെ സമ്പ്രജ്ഞാത അസംപ്രജ്ഞാത സമാധി ആ വഴിക്ക് പോകും. ഇവിടെ വെറുതെ സവികൽപ്പ നിർവികൽപ്പം എന്നൊക്കെ സമാധി എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് എന്നാൽ വാസിഷ്ഠത്തിൽ പറയുന്നുണ്ട് എന്താണ്? ഉപദേശം കേട്ടു കഴിഞ്ഞപ്പോ ആ ശ്രോതാവിന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ചിത്തവിശ്രാന്തി, അതാണ് അനുഭവിച്ചു, എല്ലാം പോയി, മനോവൃത്തികളും വാസന എല്ലാം ക്ഷയിച്ചു, അങ്ങനെ ഇരുന്നു. പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ എവിടുന്ന് വന്നു? അത് പിന്നെ ആരാ? ഇതിഹാസത്തിൽ പറയുന്ന ദുരന്ത നായകൻ ആരാണ്? പിന്നെ രണ്ടു പേരാണ്, അങ്ങനെ ചിത്തവിശ്രാന്തി അനുഭവിച്ചു എന്ന് പറയുന്ന ആളാണ്. ജീവിതകാലം മുഴുവൻ കരഞ്ഞത് ഒരാളാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? സംഭവിക്കാൻ വഴിയില്ല. എല്ലാം ഈ പറയുന്നിടത്തെല്ലാം പരസ്പര വിരോധമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇടയ്ക്ക് ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഒരു ജനകൻ, ജനകൻ എന്താ, ജനകൻ അങ്ങനെ ഇരുന്ന ആളാണ്. ജനകൻ വ്യവഹാരത്തിലിരുന്നയാളാണ്, സമാധി ഇരുന്ന ആളാണ്. എന്നാ പിന്നെ അത് പറയണം, എന്താണ് തത്വജ്ഞാനം കൊണ്ട് വ്യവഹാരം തുടർന്നു എന്ന് പറഞ്ഞാൽ അതാണ് പ്രശ്നം. അപ്പോൾ അത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരസ്പര വൈരുദ്ധ്യം. അതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരതൊക്കെ പറയുമെങ്കിലും അങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ടാണ് ഈ പരമ്പരയിലിത് അധ്യയന അധ്യാപനം ചെയ്യാത്തത്, ശരിയാകത്തില്ല എന്ന് കരുതിയിട്ട്. മറിച്ച് ഗൃഹസ്ഥ പരമ്പരയിൽ ഇത് ഒരുപാട് അത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആത്മതത്വത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, അസംബന്ധമായ ഒരു ഗ്രന്ഥം എന്നല്ല പറഞ്ഞു. ഈ ഒരു ഭാഗം വരുമ്പോഴാണ് അതും വരുന്ന വിരോധം എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ, ഭാഷ്യ വിരുദ്ധം എന്നേ ഉള്ളൂ. അല്ലാതെ വായിക്കാനും ചിന്തിക്കാനും കേൾക്കാനും ഒക്കെ രസമുള്ള സംഗതി തന്നെയാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവൻമുക്തിയെ സംബന്ധിച്ച്, വിദേഹമുക്തിയെ സംബന്ധിച്ച് എല്ലാം ഭാഷകാരന്റെ എന്ന് വിചാരിച്ച് ഈ ഗ്രന്ഥങ്ങളിൽ ഭാഷകാരന്റെ ഭാഷയത്തെ ഒന്നും ഉദ്ധരിക്കുന്നില്ലെങ്കിലും ഭാഷയത്തിൽ പറയുന്ന പല ആശയങ്ങളെയും പൂർവപക്ഷമാക്കിയിട്ടാണ് ഇത് സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. ഭാഷയത്തിൽ വരാമെന്നുള്ള ഭാഷയത്തിൽ നിന്നുകൊണ്ടൊരാൾ ഉന്നയിക്കാമെന്നുള്ള സംശയങ്ങളെല്ലാം പൂർവപക്ഷമാക്കി സമാധാനം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ജീവൻ മുക്തിയെ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ആ കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസം, ഭാഷകാരൻ അവതരിപ്പിക്കുന്ന ആ കാഴ്ചപ്പാടിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂർവപക്ഷങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനമില്ല, വളരെ വ്യക്തമാണ്. തത്വജ്ഞാനം സമ്യക്ജ്ഞാനമാണ്, ശരിയായ മുക്തി. ഇനി നിങ്ങൾ മുക്തി എന്ന് പറയുന്നത് കൊണ്ട് ഈ പറയുന്ന ദുഷ്ടദുഃഖങ്ങളുടെ അഭാവമാണ് ഉദ്ദേശിക്കുന്നത്. അതില്ലാതാകണമെന്നുണ്ടെങ്കിൽ അത് ഭാഷകാരൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് മനോനാശവും വാസനാക്ഷയവുമൊന്നും അല്ല, അതിനെന്താ ഉപായം? ആ തത്വജ്ഞാനത്തിന് എന്താണ് മരണമേ ഉള്ളൂ, ശരണം. അതോടുകൂടി എല്ലാം റെഡിയാവും. അല്ല മുക്തി എന്ന് പറയുന്നത് തത്വജ്ഞാനം കൊണ്ടുള്ളതാണ്. ആ മുക്തി എന്ന് പറയുന്നത് അത് തത്വജ്ഞാനിക്കേ ഉള്ളൂ. ആ മുക്തി അത് നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്, രണ്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ ഈ പറയുന്ന തരത്തിലുള്ള ഭാവനകളൊന്നുമില്ല. അവിടെ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തത്വം ഇന്നതാണ്, തത്വത്തെ അറിയുക, അതാണ്. തത്വത്തെ അറിയുമ്പോൾ എന്താണ് മുക്തി എന്നുള്ളതും അറിയും. ആ മുക്തി എന്തെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിവുള്ളവനെയാണ്. അതുകൊണ്ടാണ് ശബ്ദം ഉപയോഗിക്കുന്നത് ജ്ഞാനി എന്ന് പറയുന്നത്. എന്ന് പറയും ജ്ഞാനി മുക്തനാണ്. അതുകൊണ്ടാണ് ജ്ഞാനാത് ഏവതു കൈവല്യം. അപ്പോൾ അവിടെ ഏവ ശബ്ദം എന്താണ് ഞാൻ ഉപയോഗിച്ചത്? ഇത്തരത്തിലുള്ള മുക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതും പൂർവപക്ഷമായിട്ട് വരും. അതാണ് ഞാൻ പറയുന്നത്, ഭാഷകാരന്റെ ആശയങ്ങളൊക്കെ പൂർവപക്ഷമായിട്ടാണ്. ഞാൻ ആ ദേവത കൈവല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി കേവലം ആത്മാത്മഭാവം ജ്ഞാനം കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ പിന്നെ വാസനാക്ഷിയവും മനോനാശവും ഒക്കെ നിങ്ങൾ എങ്ങനെ പറയും? അതിന് സമാനം പറയുന്നതാണ്. ഞാനത് ഏവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവശബ്ദം കൊണ്ട് വരണം ചെയ്യേണ്ടത് വാസനാക്ഷയം, മനോനാശം ഇവ ഒഴികെയുള്ള കാര്യങ്ങൾ, വേറൊന്നും വേണ്ട. അപ്പോൾ എന്തിനൊഴിവാക്കുന്നു? കർമ്മത്തെ. എങ്ങനെയുണ്ട്? ജ്ഞാനാദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് മുക്തി സാധ്യമല്ലെന്ന്. പിന്നെ മുക്തിക്ക് എന്തൊക്കെ വേണം? വാസനാക്ഷയവും മനോനാശവും. ഈ പറയുന്നതൊക്കെ ഭാഷ്യകാരനും ഒരു തരത്തിൽ സ്വീകരിക്കുന്നുണ്ട്. കാരണം ഭാഷ്യകാരനും വ്യാഖ്യാനിച്ചിട്ടുണ്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണവും ഗുണാതീത ലക്ഷണമൊക്കെ വ്യാഖ്യാനിക്കും. ഭാഷ്യകാരൻ അവിടെ എന്താ പറഞ്ഞത്? ഇതിനെ സംബന്ധിച്ച് അമാനത്വാദി സാധനകളെ കുറിച്ച് ഭാഷ്യകാരൻ പറയുന്നത്, ഈ അമാനത്വാദികൾ സാധന എന്ന് പറയുന്നത് ജ്ഞാനത്തിന് വേണ്ടിയാണ്. ജ്ഞാനം കൊണ്ട് മുക്തി സംഭവിക്കും. അത് കഴിഞ്ഞാലോ? അത് സഹജമാണ്, സ്വാഭാവികമാണ്. എന്നുവെച്ചാൽ ജ്ഞാനിക്ക് സാധനകളില്ല, മുക്തനാണ്, സാധനയില്ല. ഇത് വളരെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. മുക്തന് ഇതെല്ലാം സഹജമായിരിക്കും. അപ്പോൾ ഈ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെ തലകുത്തി മറിയുന്നു, അതൊക്കെ അതിന് മുമ്പും അറിഞ്ഞോളൂ. പിന്നെയും കിടന്ന് തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ അത്ര ഭംഗിയുള്ള സംഗതിയല്ല, കേൾക്കാനും സുഖമുള്ള കാര്യങ്ങൾ. വ്യക്തമായി ഭാഷകാരൻ പറയുന്നു, ഭാഷകാരൻ ഇത് പറഞ്ഞിരിക്കുകയാണ്, അമാനത്വാദികളെല്ലാം സാധനാരൂപത്തിലല്ല, ജ്ഞാനിയിൽ എങ്ങനെയാണ്? സഹജമാണെന്ന് പറഞ്ഞ പിന്നെ അതുകൊണ്ട് എന്ത് സാധന ചെയ്യുന്നു? വീണ്ടും മനോനാശവും വാസനാക്ഷയത്തിനും വേണ്ടി സാധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭാഷ്യമായിട്ട് എങ്ങനെ യോജിക്കും? അത് വ്യക്തമായും പറയുന്നുണ്ട്. ആ തത്വജ്ഞാനി എന്ന് പറയുന്നത് സാധ്യ സാധന പുനർമുക്തനാണ്, സാധ്യ സാധനങ്ങളിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്നവനാണ്. പിന്നെ വിദുഷാസന്യാസം, തത്വജ്ഞാനം, അത് കഴിഞ്ഞൊരു വിദ്വത് സന്യാസം, അവിടെ ഈ അഭ്യാസങ്ങൾ, ഇതൊക്കെ എങ്ങനെ യോജിക്കും? യോജിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ശരിയായി വിചാരം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാം. തെറ്റെന്ന് പറയുന്നതിനും ശരിയെന്ന് പറയുന്നതിനും മുമ്പ് ശരിക്ക് വിചാരം ചെയ്യും, ഭാഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരം ചെയ്യും. കേട്ടപടി ഒന്നിനെ ശരിയെന്നും ധരിക്കാൻ പാടില്ല, തെറ്റത്തും ധരിക്കാൻ പാടില്ല. നമ്മൾ എന്താണ് ഇതൊക്കെ മനുഷ്യനെ ഭാവനാലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. സത്യത്തിൽ നിന്നും മുഖം തിരിഞ്ഞിട്ട് ഭാവനാലോകത്തിൽ വിഹരിക്കുക എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. അവിടെ ശരിയാകുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടത്തില്ല. അപ്പോൾ എവിടെ നിൽക്കണമെന്നുള്ള നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഭാവനാലോകത്താണോ അതോ സത്യത്തിലാണോ? സത്യത്തിന് മനസ്സഭിമുഖമാകണമോ അതോ ഭാവനാലോകത്തിൽ ആനന്ദത്തെ കണ്ടെത്തണമോ? അത് സ്വയം തീരുമാനിക്കും.